അനേകമന്യ പദാർത്ഥേ ഇത്യത്ര ഉക്തം പ്രഥമാവിഭക്ത്യർത്ഥേ ബഹുവ്രീഹിരതി സമാനാധികരണാനാമിതി ചതുർത്ഥം. ഇത് സമാനാധികരണാനം ബഹുവ്രീഹി, സമാന വിഭക്തികാനം ബഹുവ്രീഹി ഇത്യുക്തം. അത വ്യധികരണാനമപിന്ന വ്യധികരണാനാം വ്യധികരണ ശബ്ദാനാം ബഹുവ്രീഹി ന ഭവേത്. യഥാ പഞ്ചഭിർ ഭുക്തം അസ്യ പഞ്ചഭി ഇതി ഭുക്തം അന്നം, പഞ്ചഭി ഭുക്തം അന്നം ഇത്യാദി സ്ഥലേഷു ഭിന്ന വിഭക്തികത്വാ പഞ്ചഭി ഇതി അന്യ വിഭക്തി ഭുക്തം ഇത്യത്രാപി അന്യ വിഭക്തി. അത ഭിന്ന വിഭക്തികത്വാ അത്ര വ്യതികരണ പദദ്വയം, അത് സമാനാധികരണ പദദ്വയം. അത അത്ര സമാസോ ന ഭവേത് ഭിന്ന വിഭക്തികത്വ. അത വൃത്തം ഉക്തം സമാന അധികരണാനാം ഇതി അത്ര സമാനാധികരണ്യം നാസ്തി അതഃ സമാസോപി നാസ്തി. കിന്തോ വ്യതികരണ ബഹുവ്രീഹി കദാചിത് ഭവത്യേവ സപ്തമീ വിശേഷണേ ബഹുവ്രീഹോ ഇതി സൂത്രേ സപ്തമീ ഇതി നിർദ്ദിഷ്ടം. സപ്തമ്യന്തസ്യ പൂർവനിപാതഃ അനേന ഇതിയതി. സപ്തമ്യന്തസ്യ പൂർവനിപാതം ഇത്യതഃ ജ്ഞായതേ സപ്തമ്യന്തൈഃ സഹ സമാസോ ഭവതി ഇതി. അതഃ കേഷുചിത് സ്ഥലേഷു വ്യതികരണ ബഹുവ്രീഹി അപി സ്യാത്. തസ്യ ഉദാഹരണം അഗ്രേ വക്ഷ്യതി. അസ്യ അന്യപദാർത്ഥ പീതമംബരം അസ്യ അയം പീതാംബര ഇതം അംബരം അസ്യ അയം പീതാംബര. പ്രാതിഭ്യോ ധാതുജസ്യ വാച്യോ വാച ഉത്തരപദലോപഃ പ്രപതിതപർണഃ പ്രപർണഃ. ഇതം വാർത്തികം ലോപവിധാനാർത്ഥം കൃതം. അത്ര സമാസഃ അനേകം അന്യപദാർത്ഥേ ഇത്യനേന പ്രാപ്തഃ. ഏവം പ്രാപ്തസ്യ സമാസസ്യ അനുവാദം കൃത്വാ അനേന സൂത്രേണ ലോപോ വിധീയതി. അതഃ അത്ര വാർത്തികദ്വാരാ സാക്ഷാത് സമാസോന വിധീയതി. സമാസ അന്യത പ്രാപ്തത്വാത് കേന അനേകം അന്യപദാർത്ഥേ ഇത്യനേന സൂത്രേണ ഏവ സമാസസ്യ പ്രാപ്തത്വാത് പ്രാപ്ത സമാസം അനൂദ്യ അനുവാദം കൃത്വ പാർത്ഥികദ്വാര ലോപ വിധീയത. പ്രാതിഭ്യ ധാതുജസ്യ വാച്യോ വാചോ ഉത്തരലോപ. പ്രാതിഭ്യ ഇത്യുക്തേ പ്രാതിഭ്യ പരം ഇത്യർത്ഥ. പ്രാതിഭ്യ പരം ബിനാവിതദ്യോഗം ബിനാവിതദ്യോഗേ പഞ്ചമി പരമിതി വാർത്തികേ നാസ്തി കിന്തു അർത്ഥാത് ഗമ്യതേ പ്രാതിഭ്യ ഇതി പഞ്ചമി പരയോഗ അത്ര സിദ്ധ. അത പ്രാതിഭ്യ പരമിതി ലഭ്യതേ. പഞ്ചമി കഥം സിദ്ധ്യതി കാരകപ്രക്രിയായാം ഉക്തം കേന സൂത്രേണ പഞ്ചമി ദിഗ്യോഗേ പഞ്ചമി വിഹിത. അത പ്രാതിഭ്യ പരം ധാതുചം ധാതോ നിഷ്പന്നം രൂപം ഭവതി ധാതുചം. ധാതുചം അത്ര ധാതുചം പദം ഏവ ദൃഷ്ടാന്തേ പ്രപതിത ഇത്യസ്തി. പ്രപതിതഃ പ്രത്യയ അതി ഭവതി പതിതയതി പദ്ധാതോഹ സൂത്രം നിഷ്ഠാം കൃത്വ പതിതഹ ഇതി സിദ്ധ്യതി. ഏതത് ശബ്ദരൂപം ധാതുജം ഭവതി ധാതോഹ നിഷ്പന്നത്വാ കൃദന്തരൂപ പതിതഹ ഇതി കൃദന്തരൂപ. പതിതഹ സുബന്ധം ഏവ പതിതഹ ഇത്യുക്തി പദ്ധാതുഃ നിഷ്ഠാനന്തരം പതിത ഇതി ഭവതി തദുപരി സുപി പതിതഹ ഇതി. അതഃ പതിത ശബ്ദഃ ധാതുജ പ്രഥമാന്ത സുബന്ധഃ. അത പ്രാതിഭ്യോ ധാതുജസ്യ അത്ര പ്രാതിഷു അന്തർഭൂത പ്രശബ്ദഃ തസ്യ ഉപരി വർത്തമാനസ്യ പതിത ശബ്ദസ്യ അത്ര പ്രാതിഭ്യോ ധാതുജസ്യ ഇത്യനേന ഗ്രഹീതവ്യ പതിത ശബ്ദ ഗ്രഹീതവ്യ പതിത ശബ്ദ ധാതുജഃ ഭവതി പ്രാതിഭ്യ പരോഭി ഭവതി അതഃ പ്രാതിഭ്യോ ധാതുജസ്യ ഇത്യനേന അത്ര പതിതഃ ശബ്ദഃ ഗ്രാഹ്യഃ പ്രപതിത ഇത്യത്ര സമാസഃ കഥം സിദ്ധ്യതി പ്രപതിത ഇത്യത്ര സമാസഃ കുഗതി പ്രാതി ഇത്യനേന സമാസേ ജാതേ തത്പുരുഷ സമാസ പ്രപതിത ഇത്യത്ര തത്പുരുഷ സമാസ കുഗതി പ്രാതയ കുത്ര വർത്തതെ തത്പുരുഷാധികാരി അത കുഗതി പ്രാതയ ഇത്യനേന സമാസേ കൃതേ അയം ശബ്ദരൂപ തത്പുരുഷ ഭവതി പ്രപതിത ഇതി ഭവതി പ്രാതിഭ്യോ ധാതുജ തസ്യ അന്യേന പ്രഥമാന്ത പദേന സമാസോ വാച്യഃ ഏവം വാച ഉത്തരപദലോപഃ പൂർവഭാഗസ്യ പ്രപതിത ശബ്ദസ്യ ഉത്തരപദരൂപസ്യ പതിത ശബ്ദസ്യ ലോപോപി വാച്യ വികൽപ്പേന ധാതുച രൂപസ്യ ലോപോ ഭവതി പ്രാതിഭ്യ പരസ്യ ധാതുച രൂപസ്യ പതിത ശബ്ദസ്യ ലോപോപി വികൽപ്പേന ഭവേത് ഇതി അസ്യ വാർത്തികസ്യ സാരം അതഃ പ്രപതിത ഇത്യേതത് ശബ്ദരൂപം പർണഃ ഇത്യനേന പ്രഥമാന്ത സുബന്ധേന സഹ സമസ്യത്തെ അത്ര പ്രാതിഭ്യ പരം ധാതുജം ഭവതി പതിതഃ തത്ര സമാസകൃതാദഃ പ്രപതിത ഇതി രൂപഃ സിദ്ധഃ തദനന്തരം തസ്യ പ്രപതിത രൂപസ്യ പർണശബ്ദേന പ്രഥമാന്ത പർണശബ്ദേന സമാസേ കൃതേ പൂർവഭാഗസ്യ പ്രപതിതസ്യ ഉത്തരപദസ്യ പതിതശബ്ദസ്യ ലോപഃ സിദ്ധ്യതി തദനന്തരം പ്രപതിത ഇത്യേവ ഭവതി വികൽപ്പേന ലോപ പ്രപർണ ഇത്യേവ ഭവതി ലോപാഭാവേ പ്രപതിത പർണ ഇത്യവി ഏവം രൂപദ്വയം സിദ്ധ്യതി ലോപേ സതി പ്രപർണ ഇതി ലോപാഭാവേ പ്രപതിത പർണ ഇതി പതിതശബ്ദസ്യ വികൽപ്പേന ലോപേ സതി പ്രപർണ ഇതി ലോപാഭാവേ അത്ര വാർത്തികേ വാ ച ഉത്തരപദലോപ ഇത്യുക്തം അത്ര ഉത്തരപദ ഇത്യനേന പൂർവഭാഗസ്യ ഉത്തരപദോ ഗ്രാഹ്യ പൂർവമേവ പൂർവഭാഗേ സമാസ കൃത ഉത്തര പ്രപതിത ഇത്യത്ര ഉത്തരപദലോപ ഇത്യനേന പൂർവഭാഗസ്യ ഉത്തരപദസ്യ ലോപഹ ഗ്രാഹ്യഹ അതഹ പ്രപതിത പർണഹ ഇതി ബഹുഗ്രഹി സിദ്ധ്യതി. വാച്യത്തിനേന സമാസോ വാച്യഹ, വാച്യത്തിനേന പൂർവ സൂത്ര വിഹിത സമാസസ്യ അനുവാദ ക്രിയതേ വാച്യ. സമാസോ വാച്യഹ ഇതേ സമാസോ വിധീയതേ ഇത്യർത്ഥഃ. വിധീയതേ വിധീയതേ ഇത്യസ്യ അനൂദ്യതേ ഇത്യർത്ഥഃ. അനുവാദ ക്രിയതേ കസ്മാത് സൂത്രദ്വാരാ ഏവ സമാസഃ വിഹിതഃ അനേകം അന്യപദാർത്ഥേന പൃഥക് വാർത്തികദ്വാരാ സമാസവിധി ന കർത്തവ്യം. അതഃ അത്ര വാച്യേന അനുവാദരൂപസമാസഃ ഗ്രാഹ്യഃ. അതഃ എവം ഭവതി പ്രപതിത പർണഃ പ്രപർണഃ അഥവാ പ്രപതിത പർണഃ. രൂപദ്വയം സിദ്ധ്യതി. പ്രപതിത പർണഃ പ്രപർണഃ ഇത്യേവ വിഗ്രഹവാക്യം. പ്രപതിത പർണഃ പ്രപർണഃ അഥവാ പ്രപതിത പർണഃ വിഗ്രഹവാക്യ കോപി വിശേഷത നാസ്തി. കിന്തു അത്ര പ്രപതിതം ഇത്യത്ര അന്യഃ സമാസ ഭവതി പ്രപതിത ഇത്യത്ര. പ്രകൃഷ്ടഃ പതിതഃ പ്രപതിതഃ ഇതി വിഗ്രഹേ കൃതേ കുഗതി പ്രദേയത്വേന സമാസേ ജാതേ ഗതി സമാസ. പ്രകൃഷ്ടം പതിതം പ്രപതിതം പ്രാദേ ഗത്യാദ്യാർത്ഥേ പ്രഥമയാ പ്രപതിതഃ പർണഃ. അത്ര അന്യപദാർത്ഥോ ഭവതി പ്രപതിതഃ പർണഃ യസ്മാത് വൃക്ഷാത് സ വൃക്ഷ ഭവതി പ്രപതിതഃ പ്രപർണഃ. പ്രപതിതഃ പർണഃ യസ്മാത് വൃക്ഷാത് സ വൃക്ഷ ഭവതി പ്രപർണഃ അഥവാ പ്രപതിത പർണഃ. അസ്മിൻ സമാസേ പ്രപതിത പർണ പ്രപതിത പർണ ഇത്യത്ര പ്രപതിതഃ ഭവതി പൂർവപദം. പ്രപതിത ഇത്യത്ര പൂർവപദം ഭവതി പ്രപതിത ഇത്യത്ര പൂർവപദം ഭവതി പ്രപതിത പർണ ഇത്യത്ര പൂർവപദം ഭവതി പ്രപതിത. തത്ര പൂർവത അന്തസ്യ പതിത ശബ്ദസ്യ ലോപഹ വികല്പേന ക്രിയതി. സമാസേ പ്രപതിത പർണ ഇത്യത്ര അന്താവയോ ഭവതി പർണ ഉത്തരപദ ഉത്തരപദം ഭവതി പർണ. വിഗത ധവ യസ്യാഹ സാ വിധവ. വിഗത തത്ര വിഗത ഇത്തനയോ പ്രാതിസമാസ വിഗത വിഗത ഇത്യസ്യ ധവ ശബ്ദേന ധവ ഇത്യസ്യ ഭർത്ത ഇത്യസ്യ അർത്ഥ ധവ ശബ്ദേന സമാസേ കൃതേ അത്ര പൂർവപദ സ്ഥിതസ്യ വിഗത ഇതി പൂർവപദ സ്ഥിതസ്യ ഉത്തരപദസ്യ ഗത ശബ്ദസ്യ ലോപഃ വിധവ ഇതി ശിഷ്യതി തത്ര സ്ത്രീവിശേഷണത്വാ സ്ത്രീപ്രത്യാന്തേ കൃതേ വിധവ ഇതി. ഏവം ബഹുവിനി ഉദാഹരണാനി ലഭ്യന്തേ. അഗ്രെ നഞ്ഞോ അത്യർത്ഥാനാം വാച്യോ വാച ഉത്തരപഥലോപഃ അവിദ്യമാന പുത്രോ അപുത്രഃ. അത്രാപി പൂർവദേവ നഞ്ഞഃ നഞ്ഞഃ പരസ്യ അത്യർത്ഥ ശബ്ദസ്യ വികൽപ്പേന ലോപഃ പൂർവപദസ്യ ഉത്തരപദേന സഹ സമാസസ്ഥ. നഞ്ഞോ അത്യർത്ഥാനാം വാച്യോ നഞ്ഞപരസ്യ അസ്ഥിവാചക ശബ്ദാനാം അത്യർത്ഥ ശബ്ദാനാം അത്ര വിദ്യമാന ശബ്ദ വർത്തമാന അർത്ഥക വിദ്യമാന ശബ്ദ അത്ര അത്യർത്ഥ ശബ്ദ. അസ്ഥി അർത്ഥോ യേഷാം അത്യർത്ഥാനാം ശബ്ദാനാം അത്ര വിദ്യമാന ശബ്ദ അസ്ഥിവാചക അസ്ഥി ഇതി അർത്ഥവാചക തേഷാം ശബ്ദാനാം പ്രഥമാന്തേന സമാസോ വാച്യഃ. അത്ര പ്രഥമാന്ത ശബ്ദ ഭവതി പുത്രശബ്ദം അവിദ്യമാനഃ പുത്രഃ അപുത്രഃ ഇത്യത്ര അവിദ്യമാന ഇത്യത്ര ന വിദ്യമാനഃ അവിദ്യമാനഃ ഇതി സമാസേ കൃതേ നഞ്ഞിത്തിനേന സൂത്രേണ സമാസേ കൃതേ നകാര ലോപേത കൃതേ കേന സൂത്രേണ നലോപോ നഞ്ഞഃ നകാര ലോപേത കൃതേ അവിദ്യമാനഃ ഇതി സിദ്ധ്യതി ന വിദ്യമാനഃ വിദ്യമാനഃ അത്ര നഞ്ഞഃ പരസ്യ വിദ്യമാന അർത്ഥക സത്ത അർത്ഥക വിദ്യമാന ശബ്ദസ്യ അന്യേന പ്രഥമാന്തേന സഹ സമാസഃ വിധീയതേ. അത്ര അത്ര അന്യഃ പ്രഥമാന്തഃ ഭവതി പുത്രശബ്ദഃ തേന സമാസേകൃതേ പൂർവോക്ത പ്രകാരേണ പൂർവപദസ്ഥസ്യ ഉത്തരപദസ്യ ലോപഃ അത്ര പൂർവപദസ്ഥസ്യ ഉത്തരപദോ ഭവതി വിദ്യമാനശബ്ദഃ തസ്യ ലോപഃ തസ്യ ലോപേ കൃതേ ആ പുത്രഃ അപുത്രഃ അത്രാവി വാച ഉത്തരപദലോപോ ഇത്യുക്തത്വാത് അവിദ്യമാനപുത്രഃ ഇതിവ അപുത്രഃ ഇതിവ വക്തം ശക്യം. അതുക്തം നഞ്ഞോ അത്യർത്ഥാനാം അത്ര അവിദ്യമാന ഇത്യത്ര നഞ്ഞാസഹ വിദ്യമാന ശബ്ദസ്യ സമാസേ കൃതേ സിദ്ധ്യതി അവിദ്യമാന ഇതി സ ശബ്ദ ഭവതി നഞ്ഞ പരസ്യ അത്യർത്ഥക ശബ്ദ അധ നഞ്ഞോ അത്യർത്ഥാനാം വാച്യഹ സമാസോ വാച്യഹ പ്രഥമാന്തേന അന്യേന പദേന അത്ര പ്രഥമാന്ത അന്യപദ ഭവതി പുത്രഹ അതഃ അവിദ്യമാന ശബ്ദസ്യ പുത്രശബ്ദേന സഹ സമാസോ ജ്ഞേയഃ അത്ര വികല്പേന പൂർവപദസ്യ ഉത്തരപദലോപഃ വിധീയതേ അതഃ വിദ്യമാന ശബ്ദഃ ലുപ്തഃ അതഃ അപുത്രഃ ഇതി പരിശിഷ്യതേ വികല്പാഭാവേ വിദ്യമാന പുത്രഃ ഇതി അത്ര അലോകേ വിഗ്രഹ കഥം ഭവതി അവിദ്യമാന സുപുത്രസു തസ്മാത് അവിദ്യമാന ഇത്യത്ര പൂർവമേവ സമാസ കൃതഃ തത്ര സമാസേ കർത്തവ്യേ ന വിദ്യമാന ഇതി വക്തും ശക്യം കിന്തു അത്ര പൂർവമേവ തത്ര സമാസകൃതഃ തത്പുരുഷ സമാസ ഏവം പ്രപതിത ഇത്യത്രാപി പൂർവമേവ സമാസഃ കൃതഃ അതേവ തത്ര പതിത ശബ്ദ ഭവതി ഉത്തരപദ സമാസം വിനാ ഉത്തരപദ സംജ്ഞ ന സിദ്ധ്യതി പൂർവമേവ സമാസകൃതാദ പ്രപതിതസു പർണസു ഇതി സ്ഥിതേ സമാസ ക്രിയത്തെ ഏവം അത്രാവി അവിദ്യമാനസു പുത്രസു ഇതി സ്ഥിതേ സമാസ ക്രിയത്തെ അതഃ അത്ര തത്പുരുഷ സമാസഃ ബഹുവ്രീഹി അന്തർഗതഃ ഭവതി അതഃ ഏതാദൃശ സ്ഥലേഷു ഏവം വദതി തത്പുരുഷ ഗർഭിത ബഹുവ്രീഹി ഇതി തത്പുരുഷ ബഹുവ്രീഹ്യം തത്പുരുഷ അന്തർഗത അതാ തത്പുരുഷ ഗർഭിത ബഹുവ്രീഹി ഇതി പഥ്യതി തത്പുരുഷ അന്തർഗത ബഹുവ്രീഹി അത്ര ഏകസ്മിൻ സമാസേ ഏവ സമാസദ്വയം വർത്തതേ ഏകഃ തത്പുരുഷഃ അന്യഃ ബഹുവ്രീഹി അതഃ തത്പുരുഷ ഗർഭിത ബഹുവ്രീഹി ഇതി കഥ്യതേ അഗ്രേ വദതി അമ്പയാനാം ച ഉച്ചരമ അമ്പയാനാം ച അന്യേന പ്രഥമാന്തേന സുബന്ധേന സഹ സമാസോ ഭവതി ഉച്ചൈർ മുഖഃ ഉച്ചൈഹി മുഖം യസ്യ സ ഉച്ചൈർ മുഖഃ അത്ര ഉച്ചൈഹി ഇത്യത്ര ഉച്ചൈ ശബ്ദവ്യ തത്ര അധികരണശക്തി പ്രധാനത്വം ഉച്ചൈഹി ഇത്യത്ര തസ്യ ശബ്ദസ്യ അധികരണശക്തി പ്രാധാന്യം വർത്തതി അധികരണശക്തി ഇത്യുക്തി സപ്തമ്യർത്ഥപ്രധാന ഭവതി സശബ്ദ ഉച്ചൈഹി നീചൈഹി ഇത്യാദി ശബ്ദ അധികരണശക്തി പ്രധാനാഹ സന്തി അത്ര അധികരണാർത്ഥം ലഭ്യതി ഉച്ചൈഹി സ്ഥാനേ ഇതി ഉച്ചൈഹി ശബ്ദ ഇത്യാദി അധികരണ വിശേഷണീഭൂതാഹ ഭവന്തി ഏതേ ശബ്ദാഹ അധ തത്ര അർത്ഥാത് സപ്തമി അന്ധത്വം സിദ്ധി അത്ര സപ്തമി വിഭക്തി നാസ്തി ഇവ അവ്യാദാക്ഷിപ്പാഹ ഇത്യനേന ലുപ്തത്വ കിന്തു അർത്ഥാൻ സപ്തമ്യ അർത്ഥകോ ഭവതി അയം ശബ്ദ അതഃ അത്ര സമാസ ന പ്രാപ്നോതി ഇത്യതഃ വിശിഷ്യ വിധീയത്തെ അമ്പയാനാം ച അന്യേന പ്രഥമാന്ത സുബന്ധേന സഹ സമാസോ ഭവതി ഇതി ഉച്ചൈഹി മുഖം യസ്യ സ ഉച്ചൈർമുഖഃ കസ്യാപി വിശേഷണം ഭവതി ഉച്ചൈഹി ഇത്യേതത് ഉച്ചൈസ് ഇതി അമ്യയം ഭവതി ഉച്ചൈസ് തസ്യ അമ്യസ്യ പദാന്തത്വാ സ്വീകൃതേ തസ്യ ലുപ്തത്വ അമ്യാദാപ്സ്പഹ ഇതിനെ ലുപ്തത്വാ സകാരസ്യ ഋത്വേ വിസർഗേ ഉച്ചൈഹി ഇതി ഭവതി പദം അത്ര ഉച്ചൈർ മുഖ ഇത്യത്ര സസജുഷോരുത്യനേന ഋത്വീകൃതേ ഉച്ചൈർ മുഖ ഇതി ഭവതി അത്ര പ്രഥമാന്താനാം സമാസക്രിയത്തെ ഇത്യുക്തത്വ അത്ര ഉച്ചൈ ശബ്ദസ്യ പ്രഥമാന്തത്വ അഭാവ അനേന വാർത്തികേന സമാസോ വിധീയത്തെ സപ്തമേ വിശേഷണെ സപ്തമേ വിശേഷണെ ബഹുപ്രയുക്തനേന സപ്തമ്യന്തശബ്ദസ്യ സപ്തമ്യന്തപദസ്യ അന്യേന പ്രഥമാന്തേന സഹ സമാസക്രിയതെ അത്ര സപ്തമ്യന്തപദം നാസ്തി സപ്തമീ വിഭക്തേ ലുപ്തത്വം കിന്തു അത്ര സപ്തമ്യാർത്ഥകഃ പദോ ഭവതി തദപി ജ്ഞാപകമേവ കേവലം ജ്ഞാപകസിദ്ധം സർവത്ര ഇതി നിയമസത്വാ സമാസഹ സർവത്ര ന ഭവതി കദാചിത് കൈവ അതഃ അനേന വാർത്തികദ്വാരാ പൃഥക് സമാസഹ വിധീയതേ അഭിയാനാം ച ഇതിനേന അതഃ അഭിയാനാം അനേന സുബന്ധേന സഹ സമാസഹ ഭവതി ബഹുവ്രീ സമാസ വാർത്തകം Mm-hmm.